അനന്തരം ഭവതി ലോട്ട്. കേന സൂത്രേണ ലോട്ടിച്ച ഏവം ആശിഷ്യം ലോട്ടവും. സൂത്രദ്വേന അത സാതത്യഗമനേതി ധാതുഃ ലോട്ടീകൃതേ അത ലോട്ടിത്യസ്യ തിപാദേശേ കൃതേ അത് തീ ഇത്യത്ര തിംഷി സർവദാതും കർത്തരി ശപ്പ് അത തീ ഏറു ഇത്യകാരീകൃത്തെ അത്തത്തു. ആശിഷി നിങ്ങളോട് ഇത്തിനേന ആശിഷി ലോടികൃത്തെ കിംഭവതി തുഹ്യോ താതങ് ആശിഷ്യന്യദൃശ്യത്തിനേന അത്തതു ഇത്യത്ര തു ഇത്യസ്യ സ്ഥാനെ താതങ് കൃത്തെ വികൽപ്പേന താതങ് കൃത്തെ അതത്താതിതി. ഏവം അത തസ്യത്യത്ര കിം ഭവതി ലോഡോ ലംഗ്വത് ഇത്യനേന ലോഡ് ഇത്യസ്യ ലംഗ്വത് കൃതെ തസ്തസ്ധമിവാം താം തം താമഹ നേന തസ്യത്യസ്യ സ്ഥാനെ താമീകൃതെ അത താം തിംസി സർവദാതും കർത്തരിശപ്പ് അത താം അത് ജീത്യത്ര കർത്തരിശപ്പ് അത ജോന്ത ഇത്യനേന അന്ത ഈ അന്തി ഇത്യത്ര ഏരു ഭവ അന്തു അതോ ഗുണെ ഭവന്തു ഭവതു ഭവദാത് ഭവദാം ഭവന്തു മധ്യവർഷേവനെ ഭൂ സിപ്പ് ഇത്യത്ര കർത്തരി ശപ് അത് സിപ്പ് ഇത്യത്ര കർത്തരി ശപി ഭവ സി ഇത്യത്ര അത് സി ഇത്യത്ര ഹി ആദേശീകൃതേ അനന്തരം അതോ ഹേത്തിനേന ഹേർ ലുക്ക് കൃതേ അത ഇതി ഭവതി. ആശിഷി ലോടികൃതേ മധ്യഭിഷേകവേദന മധ്യഭിഷേകവേദന അത്ത ആശിഷി തുഹ്യോ താതങ് ആശിഷി എന്നിതിരസഹിത്യനേന കസ്യ സ്ഥാനെ ഭൂതി ആശിഷ്യ ആദേശ ചെറുഹ്യഭിച്ഛേദത്തിനേന ഹി ആദേശ കൃതേ ഹി ഇത്യസ്യ സ്ഥാനെ താതങ്ങി കൃതേ അത അതതാത് ഏവം അത് ഇത്യത്രാവി ലോഡോ ലംഗ് തസ്സദ്ധമാം തം തം താമഹ ഇത്യനേന തം ആദേശ കൃതേ ശപ്പി അത തം. മധ്യവർഷ ബഹുവരെ അത് ധ ഇത്യത്ര കർത്തരി ശപ്പി അത ലോഡലംഗ് തസ്സദ്ധമാം തം തം താമഹ ഇത്യത്ത കൃതേ അത ത അത് കർത്തരിശപ്പ് അത മീ മേർണി ഇത്യനേന നീ കൃതേ അനന്തരം ആടുത്തമസ്യ പിച്ച ഇത്യനേന ആടി കൃതേ അത ആ നീ ഇത്യത്ര അതാനിയാണ് അദാനിയല്ല, ആള് മാറിപ്പോകും. അത്താനിയാണ് ഉച്ചരിക്കുമ്പോ സൂക്ഷിച്ച് ഉച്ചരിച്ചില്ലെങ്കിൽ ആള് മാറും. അത്താനി അത് വസ് ഇത്യത്ര ശപി അത വസ് ആടുത്തമസിപ്പിച്ച അത് സൗനെ ദീർഘ അതാവസിത്യത്ര ലോഡോ ലംഗ്വത് നിത്യങ്കിത അതാവ അത് മസിത്യത്രാപി ശപി അത മസ് ആടുത്തമസിപ്പിച്ച ആടിക്കൃത്തെ അത മസ് നിത്യംഗിതഃ അതാമഃ ഏവം രൂപാണി ഏവം ഭവന്തി അതതു അതതാത് അതതാം അതന്തു അത അതതാത് അതതം അതത അതാനി അതാവ അതാം അത് ധാതോ ലംഗീകൃത്തെ അത് തീ ഇത്യത്ര തിങ്സ് സാധു ധാതുവും കർത്തരി ശപ് ഇതി ശപീകൃത്തെ അത് തീ ഇത്യത്ര ഇതശ്ച ഇത്യനേന ഇക്കാരലോപീകൃത്തെ അതത് ഇത്യത്ര സൂത്രം ഭവതി ആടജാതീനാം അജാതേ രംഗസ്യ ആട് ലുങ് ലങ് ലംഷു ലുങ് ലങ് ലംഷു അടുദാതഹ ഇതി സൂത്രസ്യ അപവാദം ഇതം സൂത്രം ആടജാതീനാം അജാതി അംഗത്തിന് ഈ സൂത്രപ്രകാരം ആട്ട് വിരിക്കുന്നു. അംഗം അജാതിയാണ്, ഇവിടെ അത്താണ്. അത്തിന് അംഗസഞ്ജയുണ്ട്. സൂത്രപ്രകാരം യസ്മാത് പ്രത്യവിധി അംഗസഞ്ജയുള്ളതുകൊണ്ട് അതിന്റെ ആദിക്കം എന്ത് വിധിക്കുന്നു? ആട്ട് വിധിക്കുന്നു. ടകാരസിസഞ്ജ നിവൃത്തി ആത്യത്ര കിംഭവതി ആട്ടശ്ച ആടോ അച്ചുവരെ വൃതിരേഖാധീശ സ്യാ കുത്രാതീതം ബഹുശ്രേയസിത്യത്ര ആണ്യാഹ ആടശ്ച ഇവം അത്രാവി വൃതികൃതേ ആ അത്ര സവർണ ദീർഘേണാഭി ഭവിതവ്യം കിന്തു അന്യത്ര അസ്യ സൂത്രസ്യ ആവശ്യകത്വാത് അത്രാപി അനേനൈവ വൃദ്ധി കൃത അന്യത അകസവർണ അകസവർണ ദീർഘിത്യനാവി കാര്യമേയോ ആടശ്ശി ബഹുശ്രേയസി ഇത്യാദിഷു അഭി പ്രവർത്തയാത ആടശ്ശി വിധാന സാമർത്ഥ്യാത് ഇതി വക്തം ന ശക്യം. മറ്റു സ്ഥലങ്ങളിൽ ചരിതാർത്ഥമാണെങ്കിൽ പ്രശ്നമില്ല. അച്ചിപരെ എന്ന് പറഞ്ഞു വേറെ അച്ചുപര ഉണ്ട്. ആക്ഷത ആയി അവിടെയൊക്കെ പ്രവർത്തിക്കും. കേവലം ആയുടെ പരത്തിൽ ആയിരിക്കുമ്പോഴേ അതിന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ എന്ത് പറയാൻ പറ്റും? വിധാന സാമർത്ഥ്യമാണ് അച്ഛന്ന് പറഞ്ഞുകൊണ്ട് ഏതച്ചുപരത്തിൽ നിന്നാലും പ്രവർത്തിക്കും. സാമർത്ഥ്യക്ഷയ അത്ര അവർ സുവർണ ദീർഘ ഇത്യനേനാഭി ദീർഘ കാര്യ കിന്തു ആടശ്ചൈതി സൂത്രസ്യ അന്യത്ര ലങ് ഇകാരാദി അംഗേഷു അസ്യാവശ്യകത്വ അത്രാപി അനേന സൂത്രേണൈവ വൃത്തി കൃത. മനസ്സിലായി? അപ്പോൾ ആ അത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ ആട്ട് വന്നു, വൃത്തി വന്നു, എന്തായി? ആത്ത്. ആ തീ ഉടൈകാരിൽ വെച്ചപ്പോൾ എന്തായി? ആതത്. ആതത് ഇതി സിദ്ധി. നന്ദി. അടുത്തെന്ത് വരുന്നു? അത് തസ്തദ്ഭവിമാം താം തം താമഹ ഇതി താം അത താം തിങ്സ് സർവതും കർത്തരിശ അത താം ലുങ് ലങ് ലങ് ഷുഡ് അടുദാത അട്ട് ആ ആടസ വൃതി ആത ആത ആതത്താം ആതത് ആതത്താം ആടജാതീനം വൃത്തി ആതത്താം അത്തന്നിരുന്നു ആടജാതീനം പ്രകാരം ആട്ട് വന്ന് വൃത്തി വന്നപ്പോ എന്തായി? ആത് ദീർഘമായി ആതത്താം. അടുത്ത് അത്ത് ജി. പുതിയ സൂത്രങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. തീശു സർദാദവും കടത്തരിശപ്പ് അത് ജി ജോ എന്താ അത് അന്തി അതന്തി ഇതാരലോപം സംയോഗാന്ത സുലോഭ തകാർലോപം അത്തൻ ആടജാതീന ആട്ട് ആടശവൃതി ആതൻ ആതത് ആതത്താം ആതൻ. പുതിയ സൂത്രങ്ങളൊന്നുമില്ല. അത് സിപ് തിങ്സ് സർവധാതവും കടുത്തരിശപ്പ് അത്ത സി ഇതസ് ഇകാർലോപം അത്തസ് ലുങ് ലങ് ലുങ്ഷു ആടജാതീനം ആടജാതീനം ആടശ എന്നുവരുന്നു. ആതസ് സകാരത്തിന്റെ വിസർഗം ആതഹ അത് ധസ്വാം തം തം താമഹ തം തിങ്സ് സർവദാനം കർത്തരിശപ്പ് അതത്തം ആടജാതീന ആടസവൃതി ആതത്തം അത് ധ തസ്തദ്ധമിവാം താന്തം താമഹ തിങ്സ് സർവതും കർത്തരിശപ്പ് അത്ത ആടജാതീന ആടശവൃദ്ധി ആദതാം ആതൻ ആത ആതത്തം ആതത്ത അടുത്ത് അത് തസ്തദ്ധമിവാം തന്തം താമഹ അം തിങ്സ് സർവധാതും കളത്തരിശപ്പ് അത്തം ആടജാതീന ആടശവൃതി ആതം അത് വസ് തിങ്സ് സർവധാതും കടുത്തരിശപ്പ് അത്ത വസ് നിത്യംഗിത സകാർലോപ ആടജാതീന ആടശവൃതി ആത്തവ അത് മസ് ആ അതോ തീർന്നോ ആതാവ അത് മസ് തിങ്സ് സർവതും കടുത്തരിശപ്പ് മസ് ആടശവൃദ്ധി ആതാ മസ് നിത്യംഗിത സകാർലോപ അതോ ദീർഘോ ഏവം രൂപാണി ഭവന്തി ആതത് ആതത്താം ആതൻ ആതഹ ആതത്തം ഉത്തമഷേകവനെ ആത്മ അത്ര അധോ ദീർഘോ ഇനിതിനവതി ആതാമ ഇത്യത്ര രൂപദ്വയേ ബി അധോ ദീർഘോ യഞ്ഞി ഇത് കൃതത്വാത് ആതാവ ആതാമ ഇതി ഭവതി രൂപദ്വയം. അനന്തരം ഭവതി വിധിലിംഗേന സൂത്രേണ വിധി നിമന്ത്രണാമന്ത്രണാദീഷ്ട സംപ്രശ്ന പ്രാർത്ഥ ലിംഗ് വിധിലിംഗ് പ്രഥമം വിധിലിംഗ് തദനന്തരം ആശ ലിംഗ് വിധിലിംഗി ഭൂ ലിംഗ് ഇത് ലകാരസ്ഥാനേ തിപ്പാദേശ അനന്തരം തിങ്സ് സർദാദവും കർത്തരി ഷപ്പ് അത തീത്യത്ര യാസുട്ട് പരസ്മിതേഷു ഉദാത്തോങ്ങിച്ച ഇത്തിനേന യാസുഡാഗമേ കൃത്തേ അത യാസ് തീത്യത്ര ഇതസ്ഥീതികാരലോകേ കൃത്തേ അത യാസ് ഇത്യത്ര അത്തോയേഹ ഇത്തിനേന യാസ് ഇത്യസ്യ സ്ഥാനേ ഈ കൃത്തേ അത ഈ ഇത്യത്ര ഗുണേ കൃത്തേ അതേയ് ഇത്യത്ര ലോകോർവ്യോൽബലി ഇത്യതേന യകാരലോകേ കൃത്തേ അതേത് ഇതി ഭവതി. ഏവമേവ സർവത്ര അത് തസ് ഇത്യത്രാവി തസ്തദ്ധമിമാം താംദം താമഹ ഇതി താമി കൃത്തേ അത് താം ഇത്യത്ര കർത്തരി ശപി അത താം ഇത്യത്ര യാസുട് പരസ്യുദേഷു ദാത്തോ നിശ്ചയത്തിനേന യാസുടി കൃത്തേ അത യാസ് താം ഇത്യത്ര അതോ യേഹ ഇത്തിനേന ഈ ആദേശ കൃത്തേ അത ഈ ഇത്യത്ര ഗുണേ കൃത്തേ ത്ര ലോപോർവീർവിലീത്തിനേനേക്കാർലോകൃത്തെവ അത്ര കോവി വിശേഷ എവം അത് ജി ഇത്യത്രാപി കർത്തരി ശപ്പ് അത ജി ഇത്യത്ര യാസുട് പരസ്മിതേഷു ഉദാത്തോ നിച്ച ഇതി യാസുടി കൃത്തെ അതോ ഏവ ഇതി കൃത്തെ ഗുണേ അതേ ജർജുസ് ഇത്യനേന ഉസി കൃത്തെ അതേയ് യാസ് ഇത്യസ്യ സ്ഥാനേ യ കൃത്തെ ഗുണേ അതേയ് ഇതി സ്ഥിരേ ഉസി കൃത്തെ അതേ യ ഉസ് അന്ധേയുസ് ഇത്യത്ര അന്തിമ സകാരസ്യ ഋത്വ വിസർഗേ തേഹു അതേത് അതേതാം അതേയുഹു മധ്യപുരുഷ ഏകവചനെ അത് സിപ് ഇത്യത്രാപി കർത്തരി ശപി അത സി ഇത്യത്ര യാസുട് പരസ്യദേഷു ദാതോ ഇച്ഛ ഇത്യനേന യാസുട് കൃതേ അതോ ഏ ഇത്യനേന ഈ ആദേശേ കൃതേ ഗുണേ കൃതേ അതേയ് സി ഇത്യത്ര ഇതസ്യനേനേകാരലോപേ അതേയ് സി സി ഇത്യത്ര ലോപോ വ്യോർവലീത്തിനേനേകാരലോപേ കൃതേ അന്തിമ സകാരസ്യ ഋത്വേ വിസർഗേ ച അതേഹ ഇതി ഭവതി. ഏവം അത് ധസ് ഇത്യത്രാവി തസ് തസ് ധമിഗാം താം തം തമഹ ഇത്യനേന തം ആദേശേ കൃതേ കിംസ് സർവധാതുവും കർത്തരി ശപ് ഇത്യനേന ശപി കൃതേ അത തം ഇത്യത്ര യാസുട് പരസ്യദേഷു ധാതോ നിച്ച അതോ ഏഹ ഇതി ഈ ആദേശേ ഗുണേ കൃതേ അതേ തം ഇത്യത്രാപി ലോപോ വേർവലി ഇത്യനേന ലോപേ കൃതേ യകാരലോപേ അതേ തം ഇതി ഏവം അത് ഭാ ഇത്യത്രാവി തസ്തസ്ഥമിവാം തം തം തമായത്തിനെന്ന ത കൃത്തെ അത് കർത്തരിശപ്പി കൃത്തെ അതത്താ ഇത്യത്ര യാസ് പരസ്മി ഉദേശുദാത്വങ്ങിച്ചേത്തിനേന യാസുഡാഗമേ കൃതേ തസ്യ സ്ഥാനേ അതോ ഏഹ ഇത്യനേന ഈ കൃത്തെ ഗുണേ അത്തേയുതാ ഇത്യത്ര ഉത്തമവൃഷേകർത്തരിശപി അത അമിത്യത്ര ുദാത്തോങ്ങിച്ചേഹത്തെ ലോപേവ അത് മസ് ഇത്യത്രാപി തിങ്സ് സർവധാതുവും കർത്തരിശപ്പ് അത മസ് ഇത്യത്ര യാസ് പരസ്യതേ ശുദ്ധാത്വങ്ങിച്ച അതോ ഏയ ഗുണേ ആ തേ യ മസ് ഇത്യത്ര നിത്യംഗിതഹൈതിനേന സകാരലോപേ കൃതേ ലോപോ വ്യർവലീതിനേന യകാരലോപേ കൃതേ അതേ മ എം അതേത് അതേതാം അതേയുഹു അതേഹെ അതേതം അതേത അതേയം അതേവ അതേയം ആശിഷ്യ ലിംഗനോടോ ഇത്യനേന ആശിഷ്യർത്തയെ ലിംഗകൃതേ അത് ലിംഗിത്യത്ര ലകാരസ്യ സ്ഥാനെ ടിപ്പാദേശേ കൃതേ അത് തി ഇത്യത്ര യാസുപരസ്മദേഷു ഉദാത്തോ നിച്ച ഇത്യനേന യാസുട് കൃതേ കിദാശിഷി ലിംഗാശിഷി ലിംഗാശിഷിത്യന്തേന ആർദ്ധസംജ്ഞായാം കിദാശിഷിത്യനേന യാസുടഃ കിത്യേച അത് യാസ് തി ഇത്യത്ര ആർദ്ധധാതുകത്വാത് അത്ര കിം നവതി അർദ്ധധാതുകത്വ അർദ്ധധാതുകത്വ കിം ഭവതി ആ സപ് നവതി തിങ് സിങ് സർവധാതു ഇത്യനേന സപ് വിധീയത്തെ അത്ര തു ലിംഗ് ഇത്യസ്യ അർദ്ധധാതുകത്വ സപ് ന ഭവതി അത്ര ഗുണസ്യ പ്രാപ്തിരപി നാസ്തി അത അത്ര ഗുണനിഷേധ നാര്യ അത് യാസ്തിയത്ര ഇതശൈത്യനേന ഇക്കാരലോപേ കൃതേ അത് യാസ്തിയത്ര കിം ഭവതി യാസ്ത് കോഹ സംയോഗാദ്യുരന്തേജൈത്യനേന സകാരലോപേ കൃതേ അത് യാത് ഇത്യത്ര കിം ഭവതി അനന്തരം ഭവതി അത് തസ്തസ്തമിവാം താന്തം താമഹ ലിംഗാശിഷീതി ആർദ്ധധാതുകത്വാത് യാസുട് പരസ്മതിഷുതാത്തി ഇച്ച ഇത്യനേന യാസുട് കൃതേ അപി അത്ര ആർദ്ധധാതുകത്വാത് കർത്തർശപ്പ് ന ഭവതി അതാ അത് യാസ് താം ഇത്യത്ര കിം ഭവതി അത് യാസ്താം കിം ഭവതി അത് യാസ്താം അത്യാസ്താം അത്യാദ് അത്യാസ്താം അനന്തരം ഭവതി അത് ജി ഇത്യത്ര ജി ഇത്യസ്യ സ്ഥാനെ ജേർ ജ്യുസ് ഇത്യനേന ജ്യുസീകൃതേ യാസുട് പരസ്മേതേഷു ധാത്വങ്ങിച്ചത്തേന യാസുട്ടികൃതേ അത് യാസ് ജി ഇത്യസ്യ സ്ഥാനെ ഉസ് കൃതേ അത് യാസ് ഉസ് അത്യാസ് സകാരത്തെ വിസർഗേ അത്യാസുഹു ഇതി ഭവതി അത്യാദ് അത്യാസ്താം അത്യാസുഹു വിധിലിംഗി യാസ് ഇത്യസ്യ സ്ഥാനേ ഈ കൃതത്വാത് അത്ര ഗുണേ കൃതേ യേ ഇത്യേവ ഭവതി അതഃ അത്ര രൂപം ഭവതി സ്ഥാന ഈ ഹൃദയ ഗുണ അതേതേതാം അദ്ദേഹം അത്ര സബ് അഭാവ യാസ് ഇത്യസ്യ സ്ഥാനെ മധ്യവർഷേ സകാരസ്യ ശ്രവണം ഭവതി അത്യാദ് അത്യാസ്ഥാം അത്യാസുഹു ഇതി വിധിലിംഗി അതേത് അത്ര കർത്തരി ശപി കൃതത്വത് അതേത് അതേതാം അത്ര അത്യാദ് അത്യാസ്ഥാം അത്യാസുഹു മധ്യവർഷ ഏകവേദനെ അത് സിപ്പ് അന്തസ്സിത്യത്ര യാസത് പരസ്യവദേഷു ദാതമുച്ച ഇത്യനേന യാസികൃതേ അത്യാസി ഇത്യത്ര ഇതശ്ചൈകാരലോപേ അത് യാസസ്സിത്യത്ര അത് യാസസ് ഇത്യത്ര സ്കോ സംയോഗാദ്യുരന്തേന ആദ്യസകാരസ്യ ലോപേ കൃതേ അന്തിമസകാരസ്യ ഋത്വേ വിസർഗേ അത്യാഹ അത്യാദത്യാസ്താം അത്യാസു അത്യാഹ അത് തസ് ഇത്യത്ര തസ്സൈവാം അന്തമായി സമീകൃതേ യാസി കൃതേ അത് യാസ്തം അനന്തരം അത് ത ഇത്യത്രാവി തസ്തദ്വൈമാം തം തം തമഃ ഇതി ത കൃതേ യാസുടി കൃതേ അത്യാസ്ത അത് മിപ് ഇത്യത്രാവി തസ്തദ്വൈമാം തം തം തമഃ ഇതി അമി കൃതേ അത് അമ ഇത്യത്ര യാസട് പരസ്യേഷു ധാത്വം ഇച്ഛാ ഇതി യാസട് ആഗമേ കൃതേ അത് യാസ് അം അത്യാസ് അത് വസ് ഇത്യത്രാവി യാസട് പരസ്യേഷു ധാത്വം ഇച്ഛാ ഇത്യനേന യാസട് കൃതേ അത് യാസ് വസ് ഇത്യത്ര നിത്യംഗിത ഇതി സകാരലോപേ അത്യാസ്വാ ഇതി അനന്തരം അത് മസ് ഇത്യത്ര യാസുട് പരസ്യേഷു ധാത്വങ്ങിച്ചത്തിനേന യാസുട് കൃതേ അത്യാസ്മസ് ഇത്യത്ര ലുങ്ങി അത് ലുങ് ഇത്യത്ര ലുങ് ഇത്യ സ്ഥാനെ തിപ്പിക്കൃത്തെ അത് തി ഇത്യത്ര കിംഭവതി സൂത്രം പൂർവസൂത്രം കിംഭവതി ലുങ് ഇത്യസ്യ വിശേഷസൂത്രം മാങ്ങി ലങ് സ്മൂത്ര ലങ്ച ഇത് സാമാന്യ സൂത്രമേ അനന്തരം തദ്ഭവതി അനന്തരം കർത്തരിശപ് അത്ര ഭവതി വ ചിലിലിംഗി തസ്യ അപവാദത്വേന ചിലിലിംഗി ഉപാഭൂഭ്യസ്ഥിതപരിസ്ഥിതേഷു അത്ര ന പ്രവർത്തതെ അതഹ ഭൂ സിച്ച് അല്ല അത് സിച്ച് തിപ്പ് ഇത്യത്ര സിച്ച് ഇത്യത്ര സ് ഇത്യ അവശേഷ്യത്തെ സിച്ച് ചകാരസ്യ ഇകാരസ്യ അപി ഇസ്സഞ്ജകത്വാ നിവൃത്തോ സതി അത് സി തി ഇത്യത്ര ഇകാരലോപേ കൃതെ അത് ആർദ്ധധാതുവും ശേഷയിത്തിനേന ആർദ്ധധാതു സംജ്ഞായാം ആർദ്ധധാതുകസ്യൈട്ട് ബലാദേതി ഇതി കൃതേ അത് ഈ പൂർവത്വേന ഇടി കൃതെ അത് പൂർവ അവയവത്വേന ഭവതി എട്ട് അതഃ അത് ഈ അതി സ് ത് ഇത്യത്ര ഭവതി അസ്തി സിചോ അവർക്ക് അത്ര ഭവതി ലുങ്ങി സിചി ഇടാഗമേ കൃതെ അസ്തി സിചോ അവർക്ക് വിദ്യമാനാസ്തിചോ അസ്തേശ പരസ്യ അവൃത്തസ്യ ഹല ഇടാഗമഃ എന്താ പറയുന്നത് വിദ്യമാനമായ സിച്ചിന്റെയും അസ്തേഹ അവിടെയും നിർദ്ദേശേ അസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്ന അസുദ്ധാതു വിദ്യമാനമായ സിച്ചിന്റെയും അസുദ്ധാതുവിന്റെയും പരസ്യ അപൃക്തസ്യ ഹല ഈടാകമാണ് പരത്തിലിരിക്കുന്ന അപൃക്തമായ ഹല്ലന് ഈട്ടാകമം വരും എന്നാണ് അത്ര തിപ്പഹ ഇകാരസ്യ നിവൃത്തൗ ത് ഇതി ശിഷ്യത്തെ തസ്യ അപൃക്ത ഏകാൽ പ്രത്യേകത്തിനേന അപൃക്ത സംജ്ഞായാം തസ്യ ത് ഇത്യസ്യ ഈടാഗമഃ ഭവതി സ ഈട് തി ഇത്യസ്യ പൂർവ അവയവത്വേന ഭവതി ഈ ത് ഇതി ഭവതി നതു തി ഇതി ഈട്ടഹ ടിത്വാ ഈ ത് ഇതി ഭവതി പൂർവം അതിസ്ഥിതി സ്ഥിതം ആതിസ് ഇതാനും അതിസ് ഈ മനസ്സിലായി. അസ്തിസ്ഥിച്ചു അപ്രത്യേ, അതിന്റെ വ്യാഖ്യാനമാണ് വിദ്യമാനാത് സിജോ അസ്തിസ്ഥ. വിദ്യമാനമായ സിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സിച്ച് വന്നാൽ ലോപിക്കാം. എങ്ങനെയാണ് ലോപിക്കുന്നത്? പരസ്പരം അവിടെ ലോപിക്കും, വേറെയും ലോപിക്കാം. അങ്ങനെ ലോപിക്കുന്ന സ്ഥലങ്ങളെ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്യമാന സിച്ച്. ഇവിടെ ഇപ്പൊ എന്താണ്? അത് ഇട്ട് സ്. ഇവിടുത്തെ സ് സിച്ച് എന്ന് പറയുന്നത് എന്താണ്? വിദ്യമാനമാണ്. അതുകൊണ്ട് അതിന്റെ പരത്തിലിരിക്കുന്ന തന് പൂർവഭാഗത്തായിട്ട് ഈട്ട് വന്നിട്ട് ആത്തി ഈ എന്ന് വരാം. പക്ഷെ സൂത്രത്തിൽ അസ്ഥിസിച്ചോ എന്നാ പറഞ്ഞിരിക്കുന്നത്. സൂത്രം വായിച്ചാൽ തന്നെ മനസ്സിലാക്കും അസ്ഥി എന്ന് വെച്ചാൽ അസുധാതു സിച്ച്. ബാക്കിയെല്ലാം പൂർവത്തിൽ നിന്ന് വരുന്നു. അസുധാതുവിനും സിച്ചിന്റെയും പരത്തിലിരിക്കുന്ന അവൃക്തമായ ഹല്ലിന് ഈട്ട് വരുന്നു. ഈട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആർദ്രതാതു സിട്ട് വരാതെ പ്രകാരം സകാരത്തിന് വന്നത് എന്താണ്? ഇട്ട്. ഈട്ട് ഏതിനാ വരുന്നത്? സകാരത്തിന്, അപൃക്തത്തിന്. ചുരുക്കത്തിൽ സിച്ച് എന്ന് പറയുന്നതിന്റെ ഇടയിൽപ്പെട്ടു പോകും. ഏതിന്റെ? ഏതിന്റെ ഇടയിൽ? സിച്ച് ഏതിന്റെ ഇടയിൽ? അവിടുന്ന് എട്ടിനും ഈട്ടിനും ഇടയിൽ വരും. പൂർവത്തിലൊരു എട്ട്, പരത്തിലൊരു ഈട്ട്. സൂത്രത്തിൽ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അസ്ഥിസിച്ചോ. അസ്ഥി അസിദ്ധാതവനും സിച്ചനും. അസ്ഥിസിച്ചോ അപൃക്തേ. ധാതു നിർദ്ദേശം ഇവിടെ അസിദ്ധാതുവിനെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ പല പ്രശ്നങ്ങളും വരും. ഇങ്ങനെ വ്യാഖ്യാനിച്ചു ഇപ്പൊ വ്യാഖ്യാനം കൊണ്ട് എന്ത് സാധിക്കാം? രാത്രി വേണമെങ്കിൽ പകലാക്കാം, പകലിനെ വേണമെങ്കിൽ രാത്രിയാക്കാം. അത് വൈയാകരണന്മാർക്ക് അത് സാധിക്കും. അതുകൊണ്ട് ഇവിടെ അസ്ഥി സിച്ച് എന്നെടുത്തില്ല, പുതിയൊരു വ്യാഖ്യാനം കണ്ടുപിടിച്ചു. ആര്? ഭട്ടോജി ദീക്ഷിതൻ ഭാഷ്യകാരനെയും കടത്തി കെട്ടി. അവിടെ എന്താ ചെയ്തത്? സിച്ചഹ എന്നിടത്ത് ഒരു വ്യാഖ്യാനം നടത്തി. എങ്ങനെയാണ്? സിച്ചഹ എന്ന് പറയുന്ന ഒരു പദമാണ്, അത് സമാഹാരദ്വന്ദനാണ്. സിച്ചഹ എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? സിച്ച അസ്ഥ എന്ന് വിഗ്രഹിക്കുന്നു. അങ്ങനെ വിഗ്രഹിച്ചാൽ സമാസം വരും. പക്ഷെ സമാസം വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും. എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്താണോ? വ്യാഖ്യാനം. വ്യാഖ്യാനം എന്ന് പറയുന്ന ആയുധം കയ്യിലുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സിച്ച അസിച്ച എന്ന് വിഗ്രഹിച്ചാൽ അലവ് വിഗ്രഹം എങ്ങനെ വരും? സമാസം എങ്ങനെ വരും? സൂത്രം സൂത്രമില്ലേ? ദ്വന്ദ്വന് സൂത്രമില്ലേ? ചാർത്തേ ദ്വന്ദ്വ വന്നു. സുപ്പ് ലോപിച്ച എങ്ങനെയായിരിക്കും? പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരും. സിച്ച് എന്ന് പറയുന്നത് അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ പദത്വാ ചോ കുവിത്തനേന കുത്വപ്രാപ്തവും അത്ര സൗത്രത്വാത് ഭത്വം. അതാണ് വ്യാഖ്യാനം. മനസ്സിലായോ? ഇവിടെ സിച്ച് അസന്നിരിക്കുമ്പോൾ ചകാരത്തിന് പദാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് കുത്തും വരാം, പക്ഷേ അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഭത്വം വിധിച്ചു. എങ്ങനെ? സൗത്രത്വ സൂത്രത്തിൽ അത് വരാം. ഛന്ദോപത് സൂത്രാണി ഭവന്തി. അപ്പൊ പിന്നെ എങ്ങനെയിരിക്കും? സിച്ചസ് എന്ന് തന്നെ ഇരിക്കും. സിച്ചസ് സിച്ചസിന്റെ അർത്ഥം എന്തായി? സിച്ചും അസും. അപ്പൊ ഇത് ഈ സൂത്രത്തിൽ വിധിക്കുന്ന കാര്യം സിച്ചും അസിനെ സംബന്ധിച്ചായി. എന്നുവെച്ചാൽ സിച്ചിന്റെ പരത്തിലിരിക്കുന്ന അപ്രക്തമായ ഹല്ലിന് വീട്ടുവരും, അസിന്റെ പരത്തിലിരിക്കുന്ന അപ്രക്തമായ ഹല്ലിനും വീട്ടുവരും എന്ന് വരും. അപ്പോ ആ പ്രശ്നം വരും. പിന്നെ അസ്ഥി എന്ന് എന്തിനു പറഞ്ഞു? അതിന്റെ ആവശ്യമുണ്ട്. അസ്ഥി എന്ന് പറഞ്ഞാൽ ഇത് വിഭക്തി പ്രതിരൂപകമായ അവ്യയമാണ്. അതിന്റെ അർത്ഥം എന്താണ്? വിദ്യമാന അസ്ഥിയുടെ അർത്ഥം വിദ്യമാനമായ സ്വിച്ച് പരത്തിലിരിക്കുന്ന അപൃക്തമായ തേന് വീട്ടുവരുമെന്ന് കിട്ടുന്നു. അതാണ് വ്യാഖ്യാനം കൊണ്ടുള്ള ലാഭം. ഇത് പാണിനി പോലും സ്വപ്നം കണ്ട കാര്യമില്ല. വട്ടോ യുധിഷ്ഠിരൻ കണ്ടുപിടിച്ച് വിദ്യമാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതുകൊണ്ട്? സിച്ച് ലോപിക്കുന്നിടത്ത് ഇത് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടെന്താണ്? അഭൂതം എന്ന് പറയുന്നിടത്ത് ഈട്ട് മാത്രമേ വരത്തില്ല. അല്ല, എന്താണ് സ്വിച്ചിന്റെ പരത്തിലിരിക്കുന്ന ഇത്രയും മാത്രം പറയുന്നു. അഭക്തമായ വിദ്യമാനമായ അസ് സ്വിച്ചെന്ന് പറയുന്നിടത്ത് അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും? ലോപിച്ചത് സ്ഥാനുവിത്വൻ അവിടെ ഇരിക്കുമല്ലോ അല്ലേ. വിദ്യമാനം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അസ് ലോപിച്ചു കഴിഞ്ഞാലും അപൃക്തമായതിന് ഈട്ടുവരും. അത് വരുന്നത് അഭൂതം എന്ന് പറയുന്നിടത്ത് ലുങ്ങിന്റെ അസിന്റെ രൂപം അഭൂതമെന്നാണ് വരുന്നത്. അവിടെ അസിന് അസ്ഥിർ ഭൂ ഭൂ ആദേശം വരും. അത് നമ്മൾ പഠിക്കുന്നതാണ്. ഭൂ ആദേശം വന്നു കഴിഞ്ഞാൽ അഭൂതെന്ന് രൂപസിദ്ധി. അവിടെ അസിന് ഭൂ എന്നാൽ സ്ഥാനുവിത്വേന അസാണ്. അതിൻ്റെ പരത്തിലിരിക്കുന്ന അപ്രക്തമായ തേന് വീട്ടുവരും. പക്ഷെ അവിടെ പറഞ്ഞു വിദ്യമാനമായ അസ് സിച്ച് അതിൻ്റെ പരത്തിലാണെങ്കിലും വീട്ടുവരത്തുള്ളൂ. അവിടെ വിദ്യമാനമായ സിച്ചില്ല, അതുകൊണ്ട് അവിടെ വീട്ടുവരത്തില്ല. അത് ആ ഭാഗത്ത് വരുമ്പോൾ ക്ലിയറാവും. അപ്പോൾ അതൊരു വ്യാകരണ പ്രശ്നമായിരുന്നു. അതിന് ഭട്ടോപദേശിച്ച് സമാധാനം കണ്ടുപിടിച്ചു. അസ്ഥി എന്ന് പറയുന്നത് വിഭക്തി പ്രതിരൂപക അവ്യയമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിദ്യമാനം. അസ്ഥിസ്ഥിതഹ എന്ന് പറയുന്നത് എന്താണ്? അസ്ഥിച്ച സിച്ചസ്ഥ എന്ന് വീണ്ടും വിഗ്രഹിച്ചു. അസ്ഥിസിച്ച എന്ന് രൂപം കിട്ടി. അതിൻ്റെ പഞ്ചമി എന്താണ്? അസ്ഥിസിച്ചസ് എന്ന് പറയും. അതിൻ്റെ പഞ്ചമിക്ക് വീണ്ടും ലക്കോരും. അപ്പൊ വിദ്യമാനമായ അസിൻ്റെയും സിച്ചിൻ്റെയും പരത്തിലുള്ള എന്നർത്ഥം കിട്ടും. എന്ത്? അപൃക്തമായ ഹല്ല്. അതിനിട്ട് വരുമെന്നർത്ഥം കിട്ടും. വ്യക്തമായി ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, മുമ്പോട്ട് ചെന്നപ്പോൾ അത് വ്യക്തമാകും. ഭട്ടോജി ദീക്ഷിതർക്ക് മുമ്പുള്ളവർക്ക് വ്യക്തമായൊരു സമാധാനം കിട്ടിയതായിട്ടില്ല. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അസ്ഥിർ ഭൂ പ്രകാരം ഭൂ ആദേശം വന്ന് ഈട്ട് വരുന്ന ഒഴിവാക്കാൻ ശരിയായൊരു സമാധാനം കിട്ടിയില്ല. പട്ടോദീക്ഷിതരാണ് നമ്മളെ അറിയില്ല, അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന് ഇത്രയേ ഉള്ളൂ. സിച്ചസ് എന്ന് പറയുന്നിടത്ത് തന്നെ അസ് സിച്ചെന്ന് അർത്ഥം പറഞ്ഞിട്ട് അസ്ഥി എന്ന് പറയുന്നതിന് വിദ്യമാനം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അബോധത്തിൽ വരുന്നില്ല. ഇവിടെ വിദ്യമാനമായ സിച്ചുണ്ട്, ഇവിടെ സിച്ചിന് ലോകമില്ല. അപ്പോൾ അത് ഇസ് ത് എന്ന് പറയുന്നിടത്ത് തകാരത്തിന് വീട്ട് വന്ന് ആത് ഈത്ത് സകാരത്തിന്റെ മുമ്പിലൊരു ഹർസ്വീകാരം, സകാരത്തിന്റെ പരത്തിലൊരു ദീർഘീകാരം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിദ്യമാന സിജോ അസ്തിച്ച, വിദ്യമാനമായിരിക്കുന്ന സിച്ചിന്റെയും അസിന്റെയും പരസ്യ അപൃക്തസ്യ, പരത്തിലിരിക്കുന്ന അപൃക്തമായ ഹലിന് ഈടാകുമസ്യ, ഈട്ട് വന്നു. അപ്പൊ എങ്ങനെയായി രൂപം? അത് ഇട്ട് സ് ഈട്ട് തീർന്നിരിക്കുമ്പോൾ ഇട ഈട്ടി ഇടഹ പരസ്യ സസ്യ ലോപസ്യ അത് ഈടി വരെ ഫലത്തിലിവിടെയും സിച്ച് ലോപിച്ചു. പക്ഷേ പരസ്യോപദേശം അങ്ങനെയല്ല. ഇട പരസ്യ സസ്യ ലോപസ്യ അത് ഈടി വരെ ഇട്ടിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ലോപം വരുന്നു ഈട്ട് വരവിരിക്കുമ്പോൾ. ഇവിടെ ഇട്ടുണ്ട് അതിയില്, അതിന്റെ പരത്തിലിരിക്കുന്ന സിച്ചിലെ സകാരം, അതിന് ലോപം വരുന്നു. പരത്തിലെന്തിരിക്കുന്നു? ഈട്ട്. അപ്പൊ എന്തായി? അത് ഈന്നിരുന്ന എന്തുവരും? അതീ. പരത്തിലെന്തിരിക്കുന്നു? അതീ എന്നായി. ഇനി എന്തുവരും? ആടച്ചാതീന ആട്ടുവന്നു, ആടച്ചവൃദ്ധി ഒന്നു. ആതീത് എന്ന രൂപം, ആതീത്. അതായത് അത്ത് തിപ്പ് ചിലലിംഗി ചിലേ സിച്ച് അത് സ് തീ ഇതച്ചത്തിലൈകാരവും പോയി. അത് സ് ആർദ്ധാതു വിശേഷ സീന് ആർദാദസി, ആർദാദസി ഇട്ട് വരാതെ സീന് ഇട്ട് ഈ പൂർവത്തിൽ വന്നു. ആതിസ് ട് അസ്തിസിച്ചോ അപൃക്തേ, അപൃക്തമായ തകാരത്തിന് ഈട്ട് വന്നു. അത് ഈ സ് ഈ ത് ഈ സ് ഈന്നിരിക്കും. ഇട ഈട്ടി, ഇടഹ ഈട്ടി എന്നാണ്. എട്ടിന്റെ പരത്തിൽ ഈട്ടിരിക്കുമ്പോൾ മധ്യത്തിലെ സകാരം ലോപിച്ചു പോയി. അതീസ് ഈ അകസോറിനെ ദീർഘ അതീസ് അതീത്ത് ആടജാതീന ആടശ്ച വൃതി ആതീ. ഇങ്ങനെ രൂപം ശ്രദ്ധിച്ചു എങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇട ഈട്ടിയുടെ നമ്പർ നോക്കുക, 8228 ത്രിപാദിയുടെ സൂത്രമാണ്. ഈ സൂത്രപ്രകാരമാണ് സ്വിച്ച് ലോപിച്ചത്. ഈ സുപ് ലോപം സപാദ സപ്താധ്യായിയിലെ അകസവനെ ദീർഘിക്ക് അസിദ്ധമാണ്. ആണോ? പാണിനി അത്ര ശ്രദ്ധിച്ചില്ല. എത്ര എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും, എല്ലാവരും ശ്രദ്ധ എത്തണമെന്നില്ലല്ലോ. ഇട കിട്ടി എന്ന് പറയുന്നത് ത്രിപാദിയിലെ സൂത്രം, അകസവനെ ദീർഘ എന്ന് പറയുന്നത് സപാദ സപ്താധ്യായിയിലെ സൂത്രം. ഫലത്തിൽ ഇട ഈട്ടി വന്നത് അകസവനെ ദീർഘ അറിഞ്ഞില്ല. അകസവനെ ദീർഘ നോക്കുമ്പോ ഇവിടെ എങ്ങനെയിരിക്കുന്നു? ഇന്നിരിക്കുന്നു. പറ്റിയോ പാണിനിക്ക് അബദ്ധം? ഇനിയെങ്കിലും സമ്മതിക്കാം പാണിനിക്കും അബദ്ധം പറ്റും. പുറത്രാസിദ്ധം എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയപ്പോ ഇതുകൂടെ ചിന്തിക്കണ്ടേ? അപ്പൊ പാണിനിക്ക് അബദ്ധം പറ്റിയെന്ന് നമ്മളല്ല പറയുന്നു, വാർത്തികാരൻ പറയുന്നു. എന്ത് പറയുന്നു? സ്വിച്ച് ലോപ ഏകാദേശേ സിദ്ധോ വാച്യഹ. ചുരുക്കം പറഞ്ഞ ഇവിടെ പൂർവോത്തര സിദ്ധം ഇല്ല. അങ്ങനെ ഒരു നിയമം തൽക്കാലം ഇവിടെ മറന്നയ്ക്കുക. ഈ സിച്ച് ഈന്തിരുന്നു, സിച്ച് ലോപിച്ചു, അത് സ്വർണ്ണം തീർന്നു. ആ നിയമം ഉണ്ടെങ്കിലല്ലേ ഉള്ളു പ്രശ്നം. അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല എന്നാര് പറഞ്ഞു? ഇത് ഭാഷ്യത്തിൽ വരുന്ന ഇതാണ്. ഭാഷ്യത്തിൽ വരുന്ന വാർത്തകങ്ങൾ വാർത്തകാരൻ എഴുതിയത് നോക്കാം, ഭാഷ്യകാരൻ പറഞ്ഞത് നോക്കാം. എന്തായാലും ഇവിടെ എന്താ പറയുന്നത്? സിച്ച് ലോക, സിച്ച് ലോകം ഏകാദേശ, ഏകാദേശ കാര്യങ്ങൾക്ക്. ഇവിടെ ഏകാദേശ കാര്യം എന്താണ്? അകസ്വർണ ദീർഘ. അതിന് വരുമ്പോ സിദ്ധോ വാച്യഹ, അസിദ്ധമല്ല സിദ്ധമാണ്. സിച്ച് ലോകം സിദ്ധമാണ് എന്ന് വെച്ചാൽ അകസ്വർണ നോക്കിയപ്പോ ഇവിടെ ഇല്ല, സിച്ച് ലോകം അതിന് സിദ്ധമായി. സിദ്ധമായത് പ്രവർത്തിക്കും. അസിദ്ധമാണെങ്കിൽ അകസ്വർണ നോക്കുമ്പോ ഈ സ്വിച്ച് ഈന്നിരിക്കും, അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. സിദ്ധമാക്കിയ വാർത്തകാരൻ അപ്പൊ പ്രവർത്തിച്ചെന്ത് വരുന്നു? ആ തീ സിദ്ധാന്തകൗമുദി അംഗീകരിക്കാത്തവര് ഈ ഭാഗം എപ്പോഴും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? സിദ്ധാന്തകൗമുദി അംഗീകരിക്കാത്ത ഈ ദയാനന്ദ സരസ്വതിയുടെ വ്യാകരണക്കാർ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കോ? അല്ല, അവര് സിദ്ധാന്തകൗമുദിയിലെ പ്രക്രിയാ ക്രമത്തെ അംഗീകരിക്കുന്നില്ല. പ്രക്രിയാക്രമത്തെ അംഗീകരിക്കുന്നതന്നെ ഉള്ളു, വ്യാഖ്യാനം ഇത് സ്വീകരിക്കാം. പിന്നെ അങ്ങനെ സ്വീകരിക്കാമെന്ന് പറയും. ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ച് ഇത് ജ്ഞാപകമാണ്, അത് പ്രവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ സൂത്രത്തെ വ്യാഖ്യാനിച്ച് പട്ടോജ്യോതിഷർക്ക് മുമ്പാരും അങ്ങനെ സമർപ്പിച്ചിരുന്നു. പദമഞ്ചരി ന്യാസത്തിന്റെ കാശികയുടെ വ്യാഖ്യാനമായ ന്യാസം പതമഞ്ജരി, പതമഞ്ജരിയിലൊക്കെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന. അതിൻ്റെ വിശദമായ വ്യാഖ്യാനം ഭൈമി വ്യാഖ്യാനത്തിലുണ്ട്, വായിച്ചു നോക്കുക. ഹിന്ദി അറിയാമല്ലോ. നല്ല പൂർവക്ഷങ്ങളും സമാധാനങ്ങളൊക്കെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ സിദ്ധാന്തമുദിയിൽ തന്നെ ബാലമനോരമ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ കൂടുതൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഭട്ടോജി ദീക്ഷിതരാള് ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം ഇത് കണ്ടുപിടിച്ചത് കൊണ്ട്. അത് മാത്രമല്ല, വ്യാഖ്യാനം കൊണ്ട് എന്ത് സാധിച്ചു കളയും എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അസ്ഥിയെ പിടിച്ച് അമീയമാക്കി, സ്വിച്ചിനെ പിടിച്ച് എന്താക്കി? സിജസ്സാക്കി. ഒരർത്ഥവും കിട്ടി. അപ്പോ അസ്ഥിസിച്ച എന്നാണ്, സിച്ചിന്റെയും അസിന്റെയും പരത്തിലിരിക്കുന്ന അത് കിട്ടി. അത് പഞ്ചമി എന്തോ ആക്കി. സിജസോഹോ എന്ന് പറഞ്ഞാണ് സ്വാമി ലുക്കാക്കണം പറഞ്ഞേ. സിജസോഹോ എന്ന് പറഞ്ഞാണ് അവിടെ ലുക്കാക്കണം പറഞ്ഞത്. പഞ്ചമിയിലും ഒരു ലുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അത് സിച്ചസ് സിജസോഹോ. പിന്നെ പഞ്ചമി വരണ്ടേ സിജസോഹോ. അത് പോവും. അല്ല, അതിപ്പോ സോഹോ എന്ന് പറഞ്ഞൊന്നുമില്ല. സമാഹാര ദ്വന്ദ്വനാണെങ്കിൽ എന്തുവരും? സിച്ചസ് അസ്ഥി സിച്ചസ് മൊത്തം അത് ചെയ്തിട്ട് സിച്ചസ് എന്ന് നേരെ ശ്രദ്ധിച്ചു, പിന്നെ അസ്ഥിയുമായിട്ട് സമാസം ചെയ്തു, സിച്ചസ് വന്നു. ഇത് പഞ്ചമിയാക്കണം. ഇതിനെ പഞ്ചമിയാക്കിയാൽ എന്തുവരും? തസ്മാതിഥി ഉത്തരസ്യ അപൃക്തമായ ഹല്ല് പരമിരിക്കുമ്പോ എന്ന് കേട്ടത്തോളൂ. അതിനവിടെ പഞ്ചമി വേണം. പഞ്ചമി ലോപിച്ച ശേഷിക്കുന്ന എന്താണ്? അസ്ഥിസിച്ചസ് എന്നിരിക്കുന്നു. സകാരത്തിനെന്തുവരും? ഒരുത്വം വന്നു, ഗുണം വന്നു, ഉത്വം വന്നു, ഗുണം വന്നു, അസ്ഥിസിച്ചോ എന്ന് വന്നു. അപൃക്തേ നിങ്ങ പദാന്താതാതി അസ്ഥിസിച്ചു അപ്രക്തേ എന്നും. അതിനവിടെ പഞ്ചമിക്ക് ലോകം വരണം. അത് സൗത്രത്വാത്. അത് വ്യാഖ്യാന വ്യാഖ്യാതാവിന് വല്ല നഷ്ടമുണ്ടോ? വ്യാഖ്യാനിച്ചപ്പോഴേ വ്യാഖ്യാതാവ് പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാണിനി ഇത് സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടേയില്ല. സമാഹാരം തോണിക്കൊന്നും വരത്തില്ല. ഒറ്റ രൂപം തന്നെ വരത്തുള്ളൂ. ഏകവത്വം.